വികാരങ്ങൾ മനസ്സിലാക്കേണ്ടത്. വികാരങ്ങളെ കുറിച്ചൊന്ന് ചർച്ച ചെയ്യുന്നത് പ്രധാനമായിട്ട് ഇക്യു, ഇമോഷൻസ്, ഇക്യു എന്നും പറയുന്നത് അത് ഇന്റലിജൻസും ഇമോഷൻസ് രണ്ട് പ്രധാന ഭാഗങ്ങളാണ് നമ്മുടെ ബ്രെയിനിന്റെ പ്രവർത്തനത്തിൽ. ഇന്റലിജൻസ് എന്ന് പറയുമ്പോൾ ഐക്യു, ഇമോഷൻസ് എന്ന് പറയുമ്പോൾ ഇക്യു. ഇത് രണ്ടും നമ്മുടെ ബ്രെയിനിന്റെ രണ്ട് പ്രധാന പ്രവർത്തനങ്ങളാണ്. അതിന് ഇത് രണ്ടും കണക്ട് ചെയ്ത് മനസ്സിലാക്കുന്നതിനാണ് ഇന്ന് സെൽഫ് അവയർനെസ് എന്ന് പറയും, തന്നെ കുറിച്ചുള്ള അവബോധം. സെൽഫ് അവയർനെസ് എന്ന് പറഞ്ഞാൽ പഴയകാലത്ത് നമ്മൾ വേദാന്തത്തിലൊക്കെ പഠിക്കുന്ന, അദ്വൈതത്തിലൊക്കെ പഠിക്കുന്ന താൻ ആത്മാവാണെന്നറിയാന്നുള്ളതാണ് സെൽഫ് അവയർനെസ്. ഇന്നിപ്പോ ആ അർത്ഥത്തിലല്ല സെൽഫ് അവയർനെസ് എന്ന് പറയും. ഇന്നത്തെ പഠനത്തില് സെൽഫ് അവയർനെസ് എന്ന് പറഞ്ഞാൽ താൻ എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ച് താൻ മനസ്സിലാക്കിയിരിക്കുക. ഒരു വ്യക്തി എന്നുള്ളതിലേക്ക് താൻ തന്നെ കുറിച്ച് മനസ്സിലാക്കുക, വളരെ എന്താണ് നിത്യജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിനുവേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം പേഴ്സണാലിറ്റി ട്രേറ്റ്സിനെ കുറിച്ചൊക്കെ ചർച്ച ചെയ്തത്. അതിനെ തുടർന്ന് വരുന്ന ഒരു കാര്യമാണ് ഈ ഇമോഷൻസ്. മറ്റേ ഈ താൻ ആത്മാവാണെന്നറിയുക എന്ന് പറയുന്ന ഒരു ദർശനമാണ്. ഇന്ത്യയിൽ പല ദർശനങ്ങളുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട ദർശനമാണ് അദ്വൈത ദർശനം. ആ അദ്വൈത ദർശനത്തിന്റെ ഒരു കാഴ്ചപ്പാടാണെന്ന് തന്നെ ആത്മാവായിട്ടറിയുക എന്ന് പറയുന്നു. അത് തികച്ചും ദാർശനികമായൊരു കാഴ്ചപ്പാട്. ഇത് അങ്ങനെയല്ല. സെൽഫ് അവയർനെസ് എന്ന് ഇന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞ കാര്യമാണ് ഞാൻ വീണ്ടും പറയുന്നു. താൻ ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് തന്നെ മനസ്സിലാക്കുക, തന്നെ മനസ്സിലാക്കുക എന്ന് വെച്ചാൽ തന്റെ പ്ലസ്സും മൈനസും ഒക്കെ മനസ്സിലാക്കുക, തന്റെ ആറ്റിറ്റ്യൂഡുകൾ മനസ്സിലാക്കുക, മൊത്തത്തിൽ തന്റെ ആന്തരികമായ വികാരങ്ങളെയും വിചാരങ്ങളെയും മനസ്സിലാക്കുക, തന്റെ വ്യക്തി ജീവിതത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു മനസ്സിലാക്കുക, താൻ സമൂഹവുമായിട്ടുള്ള ബന്ധത്തെ അതെങ്ങനെ സ്വാധീനിക്കുന്നു മനസ്സിലാക്കുക, പിന്നെ തന്റെ മുന്നോട്ടുള്ള ജീവിതത്തെ അതെങ്ങനെ സ്വാധീനിക്കുന്നു മനസ്സിലാക്കുക. ഇന്ന് അതൊക്കെ ഉപയോഗിക്കുന്ന കൂടുതലും മനുഷ്യന്റെ വിജയവും പരാജയവും ഒക്കെ എങ്ങനെ അസസ് ചെയ്യണം, സെൽഫ് അവയർനെസ്സിലൂടെ എങ്ങനെ അസസ് ചെയ്യണം, ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. എല്ലാവർക്കും അത് ആവശ്യമാണ്. ഇപ്പോ നമ്മളിപ്പോ ആത്മാവിനെ കുറിച്ചൊക്കെ നമുക്ക് നല്ലോണം അറിയാം, ശരിയാണ്. അത് നമ്മുടെ ഒരു ചിന്താ പദ്ധതി എന്നുള്ള നിലയ്ക്ക് നമുക്ക് തന്നെ ആത്മാവായിട്ട് അറിയുന്നു എന്നൊക്കെ പറയുന്ന ഒരു നേട്ടം തന്നെയാണ്. പക്ഷെ നമ്മള് എന്താണ് ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നമ്മൾ ആത്മാവായിട്ടല്ല ജീവിക്കുന്നത്, നമ്മൾ മനുഷ്യരായിട്ടാണ് ജീവിക്കുന്നത്. നമ്മൾ വ്യക്തികളായിട്ടാണ് ജീവിക്കുന്നു. അപ്പൊ ഈ വ്യക്തികളായിട്ട് ജീവിക്കുമ്പോൾ നമ്മൾ ആത്മാവെന്ന് അറിഞ്ഞാൽ മാത്രം പോരാ. ആത്മാവെന്ന് അറിഞ്ഞാൽ അതുകൊണ്ട് മാത്രം നമ്മുടെ വ്യക്തി ജീവിതം ശരിയാവത്തില്ല. കാരണം എന്തുകൊണ്ട്? വ്യക്തി എന്ന് പറയുമ്പോൾ നമ്മൾ സമൂഹമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പൊ സമൂഹമായിട്ട് ബന്ധപ്പെട്ടിരിക്കുമ്പോൾ നമുക്ക് മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധങ്ങൾ ശരിയായ രീതിയിൽ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ മനുഷ്യൻ എന്നുള്ള രീതിയിൽ നമ്മൾ എങ്ങനെ ഈ ലോകത്ത് ജീവിക്കുന്നു, എങ്ങനെ മറ്റുള്ളവരോട് പ്രതികരിക്കുന്നു, നമ്മുടെ ചുറ്റുപാടുകളോട് പ്രതികരിക്കുന്നു, ഇത്തരം കാര്യങ്ങളെ കുറിച്ച് നമുക്ക് നമ്മളെക്കുറിച്ചുള്ള ബോധം വേണം. അതിനുവേണ്ടിയിട്ടാണ് ഈ ഇമോഷണൽ സ്റ്റഡീസ് ഒക്കെ ഒരുപാട് ഇന്ന് നടത്തുന്നത്, ആൾക്കാർ അങ്ങനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഈ ആധുനികമായ കാഴ്ചപ്പാടില് ഇമോഷൻസ്, വികാരങ്ങളെ കുറിച്ച് പറയുന്നത് പഴയ രീതി പറഞ്ഞതുപോലെ എങ്ങനെയാണ്, അത് അന്ധകരണത്തിന്റെ പരിണാമം അങ്ങനെയൊന്നുമല്ല. അതിനൊന്നും ഇന്ന് പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. എന്ന് പറയുന്നതിനെ ബ്രെയിൻ പ്രഡിക്ഷൻസ് എന്നാണ്. അല്ലെങ്കിൽ പ്രഡിക്ഷൻസ് അല്ലെങ്കിൽ ഗസ്സിങ് എന്ന് പറയാം. പ്രഡിക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പ്രവചനം, പ്രവചിക്കുക, ഗസ് ചെയ്യുക, ഊഹിക്കുക. അപ്പൊ നമ്മുടെ ബ്രെയിനിന്റെ ഒരു പ്രഡിക്ഷൻ, ഒരു ഗസ് വർക്ക്, അതാണ് നമ്മുടെ വികാരങ്ങളെന്നാണ്. അത് നമ്മള് ഈ അദ്വൈതത്തിലൊക്കെ പഠിക്കുന്ന പോലെ അത് പൂർണമായും ഇല്ലാതാക്കി കളയാനോ അതിനെ അരിഞ്ഞു കളയാനോ എന്നുള്ള സാധനങ്ങളല്ല. ഒരു പരിധിവരെ അത് നമ്മുടെ നിലനിൽപ്പിനാവശ്യമാണ്. ഉദാഹരണമായിട്ട് മൂന്ന് പ്രധാനപ്പെട്ട വികാരങ്ങൾ എടുക്കാം. ഒന്ന് ദേഷ്യം, മറ്റൊന്ന് വിഷാദം, മൂന്നാമത്തെ സന്തോഷം. മൂന്ന് സ്റ്റേജാണ്. ഈ മൂന്ന് വികാരം നമുക്ക് ആവശ്യമുള്ളതാണ്, തികച്ചും അനാവശ്യമായ സാധനങ്ങളല്ല. പക്ഷെ അത് എന്താണ്, നമ്മൾ വേണ്ടെന്ന് വിചാരിച്ചാൽ ഇല്ലാതാകത്തുമില്ല, നമുക്കൊന്നും ഇല്ലാതാക്കി കളയാൻ പറ്റും. ദേഷ്യം വരാതെ ആരെങ്കിലും ഉണ്ടോ? തന്നെ ആത്മാവായിട്ട് അറിഞ്ഞു ഞാൻ ദേഷ്യം വരാതിരിക്കും, വരുമല്ലേ? അപ്പൊ അത് ആവശ്യമുള്ള ഒരു കാര്യമാണ്. അപ്പൊ പിന്നെ എന്താണ്, കാരണം അത് ബ്രെയിനിന്റെ പ്രഡിക്ഷൻ ആണ്, നമ്മുടെ അതിനെക്കുറിച്ച് അറിഞ്ഞുകൊണ്ട് സംഭവിക്കുന്ന കാര്യമല്ല. ഒരു അമേരിക്കൻ സയന്റിസ്റ്റ് ഉണ്ട്, ലിസ ഫെഡ്മാൻ ബാരറ്റ് എന്നാണ് അവരുടെ പേര്. അവരുടെ ഇതിനുള്ള ഗവേഷണങ്ങളാണെന്ന് ലോകത്ത് വളരെയധികം ശ്രദ്ധിക്കപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. എന്നാലും നിങ്ങളൊന്ന് നെറ്റിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇവരുടെ പഠനങ്ങളാണ് കൂടുതൽ കിട്ടുന്നത്. അതിന്റെ ഒരു ആധികാരികമായ വക്താവ് അവരാണ്, ന്യൂറോ സയന്റിസ്റ്റാണ്. അപ്പോ നമ്മുടെ ശരീരത്തിന്റെ ഹോമിയോസ്റ്റാസിസ് എന്ന് പറയും, ഹോമിയോസ്റ്റാസിസ് ന്യൂറോ സയൻസ് പറയുന്ന ഒരു വാക്കാണ്. എന്ന് വെച്ചാൽ ഒരു സമതുലിതാവസ്ഥ ശരീരത്തിന്റെ, ഒരു സമതുലിതമായ ഒരവസ്ഥ. ഹോമിയോസ്റ്റാസിസ് സന്തുലനാവസ്ഥ. ഹോമിയോ സ്റ്റാസിസ് എന്ന് വെച്ചാൽ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മുടെ ഹാർട്ട് ബീറ്റ്, അതൊരു സന്തുലിതമായ അവസ്ഥയിലായിരിക്കണം നമ്മുടെ ശരീരത്തിൽ. ബ്ലഡ് പ്രഷർ സന്തുലിതമായ അവസ്ഥയിലായിരിക്കണം. ശ്വാസോച്ഛ്വാസം സന്തുലിതമായ അവസ്ഥയിലായിരിക്കണം. ഇങ്ങനെ ഇതെല്ലാം സന്തുലിതമായി നമ്മുടെ ശരീരത്തിൽ നിൽക്കുന്ന ഒരവസ്ഥയാണ് ബോഡിയുടെ ഹോമിയോസ്റ്റാസിസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിനെ ഈ സന്തുലിതം ആക്കുന്ന പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് പ്രധാനമായിട്ടും നമ്മുടെ ബ്രെയിനാണ്. ബ്രെയിൻ ആ പ്രവൃത്തി ചെയ്യുന്നതിന് പ്രധാനമായിട്ടും മറ്റ് നെർവസ് സിസ്റ്റംസ് എല്ലാം ഉണ്ട്. ആ പ്രവൃത്തി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ബ്രെയിൻ ചെയ്യുന്ന ആ പ്രവൃത്തികളെ അവരൊരു ആലങ്കാരിക ഭാഷയിൽ പറയുന്നതാണ് ബോഡി ബ്രെയിൻ എനർജി ബഡ്ജറ്റ് എന്ന് പറയും. ഒരു എനർജി ബഡ്ജറ്റാണ് ഈ ബ്രെയിൻ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയും. ബോഡി എനർജി ബ്രെയിൻ ബഡ്ജറ്റ്, ബ്രെയിൻ ബഡ്ജറ്റ്, ബഡ്ജറ്റ് എന്ന് കേട്ടിട്ടുണ്ടോ? ബഡ്ജറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് ഇപ്പൊ എന്താണ് ധന വിനിയോഗത്തിന് വേണ്ടി ഒരു ബഡ്ജറ്റ് തയ്യാറാക്കുന്നു. അപ്പൊ ബഡ്ജറ്റ് എന്ന് പറയുന്നത് എപ്പോഴും ബാലൻസ്ഡ് ആയിരിക്കുന്നു എന്ന് വെച്ചാൽ വരവും ചെലവും തമ്മിൽ ബാലൻസ്ഡ് ആയി. വരവ് കൂടുതലാണ്, ചെലവില്ലെങ്കിലും അതുകൊണ്ട് ഗുണമില്ല. എന്തുകൊണ്ട്? ഡെവലപ്മെന്റ്സ് ഒന്നും നടക്കത്തില്ല. ഇവിടുത്തെ ഒരു സ്വാമി എന്നോട് ചിലപ്പോഴൊക്കെ പറയാം, ഞാൻ ഇന്ന് ഭരിച്ചപ്പോ 3 കോടി ലാഭം വന്നു. വിശാലാനന്ദ സ്വാമി അല്ല കേട്ടോ ഇതൊരു വലിയ കാര്യമായിട്ടാ പറയുന്നത്, 3 കോടി ലാഭം വന്നു. ഇത് എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബഡ്ജറ്റിനെ കുറിച്ച് അറിയാമെന്നുള്ളവർക്കറിയാം. 3 കോടി ലാഭം വരുന്നു വെച്ചാൽ അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ എവിടെയാണോ അത്യാവശ്യം ചെലവാക്കേണ്ടത് അവിടെ ചെലവാക്കിയില്ല. ഇത് വലിയ നഷ്ടം ഉണ്ടാക്കും പിന്നീട്. വിശാലാനന്ദ നോക്കുന്ന സ്കൂളാണ്. ഇപ്പൊ സ്കൂളെന്ന് വെച്ചാൽ വർഷം തോറും മെയിന്റനൻസ് നടത്തണം. പഴയതാവുമല്ലോ. അപ്പൊ മെയിന്റനൻസ് നടത്താതെ ഈ പണമെല്ലാം എന്ത് ചെയ്യും? ബാങ്കിൽ കൊണ്ട് കൂട്ടി വയ്ക്കും. അവസാനം ഈ കെട്ടിടം പൊളിഞ്ഞു വീഴുമ്പോൾ ഈ പൈസ തികയാതെ വരും. അപ്പൊ അങ്ങനെ ഇപ്പൊ നമ്മുടെ സർക്കാർ തന്നെ ഒരുപാട് ഇൻഫ്രാസ്ട്രക്ചറിൽ ഒരുപാട് പണം ചെലവാക്കുന്നു. റോഡുകൾ, പാലം, റെയിൽവേ സ്റ്റേഷൻ, എയർപോർട്ടുകളൊക്കെ പുതിയതുണ്ടാക്കുന്നു, നവീകരിക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? അപ്പൊ ഇതെല്ലാം ജനങ്ങളുടെ ജീവിതസൗകര്യം ഒരുപാട് മെച്ചപ്പെടുത്തുകയാണ്. റോഡുകൾ നല്ല റോഡുകളായി കഴിഞ്ഞാൽ വലിയ സേവിങ്സ് വരും. അങ്ങനെ എനർജി സേവിങ്സ് വരും, വാഹനങ്ങളുടെ എനർജി എഫിഷ്യൻസി വരുന്നു. അപ്പൊ എനർജിയിൽ കൂടെ വലിയ ലാഭം വരുന്നു. പെട്രോളും ഡീസലും ബാറ്ററിയൊക്കെ ഒരുപാട് ലാഭം വരുന്നു. ട്രാൻസ്പോർട്ടിങ് വളരെ വേഗത്തിലാകും, കാലതാമസം വരും. അപ്പോ ഒരാള് കേരളത്തിലൊരു പ്രൊഡക്റ്റ് ഉണ്ടായിക്കഴിഞ്ഞാ ഇവിടെ എന്താണ് നമ്മുടെ കയർ ഉത്പന്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ അത് യൂറോപ്പിലെത്തുന്നു. എത്രയും പെട്ടെന്ന് കാശവന്റെ അക്കൗണ്ടിൽ വരികയാണ്. പഴയകാലത്ത് എങ്ങനെയാണ്? ഇവിടെ കയറ്റുപായ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ലണ്ടനിൽ ചെല്ലുമ്പോഴത്തേക്ക് 1 വർഷം ചെല്ലും. അപ്പൊ അവൻ ഇൻവെസ്റ്റ് ചെയ്ത പണം അവിടെ ഇരിക്കും, അതിന് റിട്ടേൺ ഒന്നുമില്ല. എല്ലാം എന്തുകൊണ്ടാണ്? ഈ ട്രാൻസ്പോർട്ടേഷന്റെ സൗകര്യങ്ങൾ ഒരുപാട്. അപ്പോ പണം ചെലവഴിക്കണം. അപ്പൊ നമ്മുടെ ബോഡിയിലും അങ്ങനെയാണ്, എനർജി ആവശ്യത്തിന് ചെലവഴിക്കണം. അവിടെ എനർജി ബഡ്ജറ്റാണ്. ബ്രെയിൻ ചെയ്യുന്നത് ആവശ്യമുള്ളിടത്ത് എനർജി ചെലവഴിക്കുന്നു. പിന്നെ വരുമാനം വേണം, ചെലവഴിക്കാൻ വേണ്ടേ പണം വേണം. അതുപോലെ നമുക്ക് എനർജി ആവശ്യമാണ്. ബോഡിക്ക് എനർജി എവിടെ നിന്ന് കിട്ടും? ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത് ഭക്ഷണം. എങ്ങനെയുള്ള ഭക്ഷണം? ന്യൂട്രീഷൻ ആയിട്ടുള്ള ഭക്ഷണം. ന്യൂട്രീഷണൽ ഫുഡിൽ നിന്നേ കിട്ടത്തുള്ളൂ. അത് മാത്രമല്ല, അതിൽ നിന്ന് കിട്ടും, നമ്മൾ ശ്വസിക്കുന്ന ഓക്സിജനിൽ നിന്ന് കിട്ടും, നമ്മൾ കഴിക്കുന്ന പിന്നെ എന്തിന് ഉപ്പിൽ, ഉപ്പ് പോലും വളരെ ആവശ്യമുള്ളതാണ്. സോഡിയം എനർജിക്ക് വളരെ ആവശ്യമുള്ളതാണ്. അത് കുറഞ്ഞാൽ തീർന്ന്, സോഡിയം കുറയുന്ന ആൾക്കാർ കണ്ടിട്ടില്ലേ? പിന്നെ നമ്മുടെ ഹോർമോൺസ്, അപ്പോ നമ്മുടെ വെള്ളം, കൊഴുപ്പ്, ഇതിൽ നിന്നെല്ലാം കൊഴുപ്പ് ഭക്ഷണം ചെന്നതിന് ശേഷം ഉണ്ടാവും, നമ്മൾ കഴിക്കുന്ന സാധനം. ഇതിൽ നിന്നെല്ലാം എന്ത് ചെയ്യുന്നു? നമുക്ക് ആവശ്യത്തിനുള്ള എനർജി ഉണ്ടാകണം. അതേ നമുക്ക് ഭക്ഷണത്തിൽ നിന്നുണ്ടാവുന്നു. ഭക്ഷണത്തിൽ നിന്ന് ഈ പറയുന്ന സാധനങ്ങളെല്ലാം, വൈറ്റമിൻസ്, മിനറൽസ് എല്ലാം നമുക്ക് കിട്ടണം. അപ്പോ അതെന്ത് ചെയ്യും? അവിടെ എനർജി ശരീരം പ്രൊഡ്യൂസ് ചെയ്യും. ശരീരം പ്രൊഡ്യൂസ് ചെയ്തിട്ട് ബ്രെയിനിന് കൊടുക്കും. ബ്രെയിൻ അത് ഉപയോഗിക്കും. ഏറ്റവും കൂടുതൽ നമ്മുടെ ശരീരത്തിൽ എനർജി ഉപയോഗിക്കുന്ന ബ്രെയിനാണ്. കാരണം നമ്മുടെ ശരീരഭാരത്തിന്റെ 2% ഉള്ളൂ ബ്രെയിൻ, 2% ഉള്ളൂ വെയിറ്റ്. ആയിരത്തി 350 ഗ്രാമാണ് നമ്മുടെ ബ്രെയിനിന്റെ വെയിറ്റ്. നമ്മുടെ ശരീരഭാരത്തിന്റെ വെറും 2% 1350 കറക്റ്റല്ല, ഏകദേശം ആവറേജ് 350 ഗ്രാമാണ് നമ്മുടെ ബ്രെയിനിന്റെ വെയിറ്റ്. അത് ബോഡി വെയിറ്റിന്റെ, ഒരാളുടെ ബോഡി വെയിറ്റിന്റെ 2%. പക്ഷെ ബ്രെയിൻ ചെലവഴിക്കുന്ന എനർജി എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിൽ 20% ബ്രെയിനാ ചെലവഴിക്കുന്നത്. 2% സാധനം 20% എനർജി ചെലവഴിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ ബ്രെയിൻ ബോഡി ബഡ്ജറ്റിനെ കുറിച്ച് ഈ ന്യൂറോസയന്റിസ്റ്റുകൾ ഒരുപാട് ചിന്തിക്കുന്നത്. ഇത്രയും എനർജി അത് ചെലവഴിക്കും. ആ എനർജി നമ്മുടെ ബ്രെയിൻ ചെലവഴിക്കുന്നത് മനസ്സിലായോ? അല്ല, 60 മുതൽ 80% വരെ ചെലവഴിക്കുന്നതിന് വേണ്ടി ചെലവഴിക്കുന്ന ബ്രെയിൻ ഈ ഇമോഷൻസിലൂടെയാണ് ചെലവഴിക്കുന്നത്, നമ്മളീ പറയുന്ന വികാരം എന്ന് പറയുന്നത്. അപ്പൊ ഇതൊന്നും ആവശ്യമില്ലാത്ത കാര്യങ്ങളല്ല. അപ്പൊ ബഡ്ജറ്റില് എന്താണ് പരവ് വന്നു കഴിഞ്ഞാൽ അത് ആവശ്യമുള്ളത് ചെലവാക്കിയും വേണം. പ്രത്യുത്പാദനപരമായ കാര്യങ്ങൾ ചെലവഴിക്കണം, ക്ഷേമ പ്രവർത്തനങ്ങൾ ചെലവഴിക്കണം, പലതരത്തിലും ചെലവഴിക്കണം. ഇത് എങ്ങനെയാണോ ഒരു ബഡ്ജറ്റിനെ വളരെ ബാലൻസ് ചെയ്യുന്നത്, അതിൽ ഓവർ ഹെഡ് വരാൻ പാടില്ല. ഓവർ ഹെഡ് എന്ന് പറയുന്നത് എന്താണ്? കൂടുതൽ വരാൻ പാടില്ല. എസൻഷ്യൽ ഓവർ ഹെഡേ വരാവും. ഓവർ ഹെഡ് എന്ന് പറയുന്നത് എന്താണ്? എക്കണോമിക്സ് പഠിച്ചാലില്ലേ അല്ലേ, എക്കണോമിക്സ് അല്ലേ, പിന്നെ ഓവർ ഹെഡ് എന്തെന്ന് പഠിച്ചിരിക്കുന്നുണ്ട്. നമ്മുടെ ഇവിടെ തന്നെ നോക്കാം, ശിവേരി തന്നെ നോക്കാം, അതറിഞ്ഞിരിക്കണം. നിങ്ങളെല്ലാം ട്രസ്റ്റ് നടത്തുന്നവരല്ലേ, ഓവർ ഹെഡ് എക്സ്പെൻസ് എങ്ങനെയാണെന്ന് അറിഞ്ഞിരിക്കണം. കാരണം ഇപ്പോ നമുക്ക് ഡയറക്റ്റ് ഇൻകം ഉണ്ട്, ഡയറക്റ്റ് എക്സ്പെൻസും ഉണ്ട്. ടാലിയൊക്കെ ഉപയോഗിച്ചിട്ടില്ലേ, അപ്പൊ അതിനകത്ത് ഉണ്ടല്ലോ ഡയറക്റ്റ് ഇൻഡയറക്റ്റ്. അപ്പൊ കോഴ്സുകാരൊക്കെ അത് പ്രയോഗിക്കും, പക്ഷെ ഡീറ്റെയിൽ ആയിട്ട് അത് പഠിക്കുകയും ചെയ്യും, പിന്നെ അതൊക്കെ മറന്നു. അപ്പൊ ഒരു ഉദാഹരണം എടുത്തു കഴിഞ്ഞപ്പോ ഈ മൊബൈൽ അത് പ്രത്യേകം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. മൊബൈൽ ഇപ്പോ ഇതിന്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് പ്രധാനമായിട്ടും ഇതിന്റെ റാ മെറ്റീരിയൽസിന് ഒരു ചെലവ് വരും, അതിന്റെ ഡയറക്റ്റ് ആയിട്ടുള്ള എക്സ്പെൻസ് ആണ്. പിന്നെ ഇതിനുവേണ്ടി ഇത് പ്രൊഡക്റ്റ് ചെയ്യാൻ വേണ്ടി കുറെ ആൾക്കാർ ഡയറക്റ്റ് അധികം ഫാക്ടറികളിൽ ഇടപെടും, അതുമൊക്കെ അതിന്റെ ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. പക്ഷെ ഒരു കമ്പനി എന്ന് പറയുമ്പോൾ ഇപ്പൊ ആപ്പിൾ കമ്പനി, അവർക്ക് വേറെ ഒരുപാട് ചെലവുകൾ വരും, അത് ഈ പ്രൊഡക്ഷനുമായിട്ട് ഡയറക്റ്റ് ബന്ധമില്ലാത്തതാണ്, ഒരുപാട് ചെലവുകൾ വരും. ഇപ്പൊ ശിവേരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിലും ഇവിടെ ഒരു പ്രൊഡക്ടിവിറ്റി ഉണ്ട്, എന്നിട്ട് വരുമാനം ഉണ്ടാവണ്ടേ. ഇപ്പൊ സ്വാമിമാരുടെ ജോലി എന്ന് പറയുന്നത് എന്താണ്? വരുമാനം ഉണ്ടാക്കുക. വരുമാനം ഉണ്ടാക്കുക എന്ന് പറയുന്ന ഒന്ന്, വരുമാനം എന്ന് പറയുന്നത് നമ്മുടെ പൂജ, അന്നദാനം, അതിലൂടെ വരുന്ന വരുമാനം. പിന്നെ മറ്റൊന്ന് ഡൊണേഷൻ, ഇതൊക്കെ നമ്മുടെ വരുമാനം. പിന്നെ ചെലവ്, ചെലവ് വരുമ്പോഴത്തേക്ക് ഇവിടെ വരുമാനം ഉണ്ടാക്കുന്നവർ പ്രധാനമായിട്ട് സ്വാമിമാർ ആണെന്നാണ് വൈപ്പ് അല്ലേ. പക്ഷേ ഓവർഹെഡ് എക്സ്പെൻസ് കൂടിക്കഴിഞ്ഞാൽ ഇത് ഭയങ്കര പ്രശ്നമായിത്തീരും ഭാവിയിൽ. എന്നുവെച്ചാൽ ഇപ്പോ ഓവർഹെഡ് എക്സ്പെൻസ് എന്ന് വെച്ചാൽ ഇപ്പോൾ ഓഫീസിലൊരു അക്കൗണ്ടന്റ് ഇരിക്കുന്നു, അക്കൗണ്ടന്റ് എന്ന് പറയുന്ന ഒരു ഓവർഹെഡ് എക്സ്പെൻസ് ആണ്. എന്നുവെച്ചാ ആ അക്കൗണ്ടന്റ് വരുമാനം ഉണ്ടാക്കുന്നില്ല. ഇവിടെ തൂക്കാൻ മെയിന്റനൻസിന് ആൾക്കാർ ഇരിക്കുന്നു, അതൊക്കെ ഓവർഹെഡ് എക്സ്പെൻസ് ആണ്. അവരൊന്നും നമുക്ക് വരുമാനം ഉണ്ടാക്കുന്നില്ല, എന്നാൽ അവർക്ക് ചെലവുണ്ട്. അപ്പൊ വരുമാനം ഉണ്ടാക്കുന്നതിനൂടെ ഒരു വഴി എന്ന് പറയുന്നത് സ്വാമിമാരാണ്. അവരെങ്ങനെ ഇത് മാനേജ് ചെയ്യുന്നു എന്ന് വെച്ചാണ്. അപ്പൊ ഇവിടുത്തെ ഓരോ സ്വാമിമാരും ഓരോ കാർ ഉപയോഗിക്കുന്നു എന്ന് വെച്ചോ, കാർ ഉപയോഗിക്കുന്നു എന്ന് വെച്ചു കഴിഞ്ഞാൽ അത് എക്സ്പെൻസാണ്. അപ്പോ ഓരോ സ്വാമിമാരും ഓരോ കാർ ഉപയോഗിക്കുന്നത് ശരിയാണോ തെറ്റാണോ? എന്തുകൊണ്ട്? ആ ഇങ്ക അവർ ജനറേറ്റ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ ശരിയാവില്ല. മനസ്സിലായോ? വിശ്വനാഥ സ്വാമിക്ക് ഇപ്പൊ ഒരു കാറുണ്ട്. കാർ ഉപയോഗിക്കുന്നതിൽ തെറ്റൊന്നുമില്ല, പക്ഷെ ആ കാറിന്റെ എല്ലാ അതിന്റെ കോസ്റ്റും അതിന്റെ എല്ലാ എക്സ്പെൻസും എന്താണ്, അത് ഓരോ എക്സ്പെൻസാണ്. കാർ അത്യാവശ്യമുള്ള കാര്യമുണ്ട്, പക്ഷെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കോസ്റ്റ് എന്ന് വെച്ചാൽ അതിന്റെ മൊത്തം വിലയും പിന്നെ അതിന്റെ പെട്രോള് അതിന്റെ ഇത് എല്ലാം എന്ത് ചെയ്യണം, ആ എങ്കും സ്വയം ഉണ്ടാക്കണം. എന്നാണ് ഓക്കെ. അപ്പോ അത് ഓരോ എക്സ്പെൻസിൽ അത് നിൽക്കും. അത് ദോഷമുണ്ടായില്ല ഓരോ എക്സ്പെൻസ്. പക്ഷേ ഇപ്പൊ സ്വാമി ഒരു കാർ ഉപയോഗിക്കുന്നു, അതിന്റെ എല്ലാ ചെലവുകളും ഇവിടുത്തെ പൊതു വണ്ടിയിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ അത് അനാവശ്യമാണ്, അത് ഓരോ എക്സ്പെൻസ് കൂടുതലാവും. പിന്നെ അത്രയും പൈസ ഉണ്ടാക്കുന്നുമില്ല. ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിന്റെ എല്ലാ മെയിന്റനൻസും ഈ ഉപയോഗിക്കുന്ന ആളെ തന്നെ വഹിക്കണ്ടേ? ഇപ്പൊ പ്രൊഡക്ടിവിറ്റി ഇല്ലാത്ത കുറെ സ്വാമിമാരും ഇവിടെയുണ്ട്. അവരുകൊണ്ട് 10 പൈസയുടെ വരവ് ഇല്ല. ഇതൊക്കെ ഓവർഹെഡ് എക്സ്പെൻസ് ആണ്. അത് അത് കൂടി വന്നു കഴിഞ്ഞാൽ ഈ പ്രസ്ഥാനം തകർന്നു. അതാണ് ഓവർഹെഡ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. ഓവർഹെഡ് എന്ന് തന്നെ പറഞ്ഞാൽ മതി. കാരണം അവരിൽ നിന്ന് അത് പിന്നെ വേറൊരു കാര്യമുണ്ട്. ഇപ്പൊ ഒരാള് 10-30 വർഷം കൂടെ സേവനം ചെയ്തു, വയസ്സായി, ഒന്നും സേവനം ചെയ്യാൻ പറ്റുന്നില്ല, ആയിക്കഴിഞ്ഞാൽ പ്രശ്നമില്ല. കാരണം അവർ മുമ്പ് ചെയ്തിട്ടുണ്ടല്ലോ, അവർ ഇൻകം മുമ്പ് ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോ അതിന് അവർക്ക് ശേഷിയില്ലാത്തതുകൊണ്ട് അവരെവിടെയെങ്കിലും ഇരിക്കുന്നു. അത് ഇതിന്റെ ഭാഗമായി വരുന്നതാണ്. അത് ഓവർഹെഡ് എക്സ്പെൻസ് ആണ്, പക്ഷെ അത് മാനേജബിളാണ്. പക്ഷേ ഒരാൾ ആക്റ്റീവായിരിക്കേണ്ട സമയത്ത് അയാൾക്ക് ഡിമാൻഡ് മാത്രമേ ഉള്ളൂ, എനിക്ക് അത് വേണം, ഇത് വേണം, എനിക്ക് ഇന്ന ചെലവുണ്ട്, അതുകൊണ്ട് ഇതെല്ലാം നിങ്ങൾ മാനേജ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ഒരു ഇൻകം ജനറേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ അത് ഓവർഹെഡ് എക്സ്പെൻസ് ആണ്. അത് കൂടി വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിന്റെ ബഡ്ജറ്റ് താളം തെറ്റിപ്പോകും. എന്ന് വെച്ചാൽ വരവിൽ കുറയും, ചെലവ് കൂടിയും വന്നു കഴിഞ്ഞാൽ ഒരു സ്ഥാപനവും നടക്കത്തില്ല, മുന്നോട്ട് പോകാൻ കഴിയാതെ. അതുകൊണ്ട് ഓരോരുത്തരും ഓരോ കാർ ഉപയോഗിക്കുന്നതിന് തെറ്റൊന്നുമില്ല, പക്ഷെ അവര് അതിനുള്ള വരുമാനം ഉണ്ടാക്കണം. എന്നുവെച്ചാൽ മറ്റ് ഡെവലപ്മെന്റ്സിനുള്ള വരുമാനം അവരെടുത്ത് ഇങ്ങനെ സ്വന്തം ചെലവ് ഉപയോഗിക്കാൻ പാടില്ല. അപ്പൊ കാർ ഉപയോഗിക്കുന്നെങ്കിൽ അതുകൊണ്ട് അവരെന്ത് ചെയ്യണം? പൈസ ഉണ്ടാകണം, ആൾക്കാരെ സമീപിക്കണം, അവരെ കൊണ്ട് ഡൊണേറ്റ് ചെയ്യിപ്പിക്കണം, പൂജ നടത്തിക്കണം, അന്നദാനം നടത്തിക്കണം, അങ്ങനെയൊക്കെ വരുമാനം ഉണ്ടാക്കിക്കണം. അവരെ ഇൻഫ്ലുവൻസ് ഉപയോഗിച്ചിട്ട് വരുമാനം വർദ്ധിപ്പിക്കും ഏതെങ്കിലും തരത്തിൽ. ഇപ്പൊ സ്കൂള് നടത്തുന്നു, സ്കൂള് നടത്തുക എന്ന് പറയുമ്പോൾ അത് പ്രൊഡക്റ്റീവ് ആകണമെങ്കിൽ എന്ത് വേണം? കുട്ടികളുടെ ഫീസ് വരണം, അത് ഇൻകമായി. പക്ഷെ അവിടെ ഓവർഹെഡ് എക്സ്പെൻസ് കൂടാൻ പാടില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫീസ് വരുന്നു, മറ്റ് ഡൊണേഷൻ വാങ്ങുന്നു, അതുകൊണ്ട് ഇതിന്റെ മെയിന്റനൻസ് നടക്കാതെ വരുന്നു. അപ്പോ വരവ് കുറവും ചെലവ് കൂടുതലും. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും? സാധാരണ കമ്പനികളിലൊക്കെ എന്താ ചെയ്യുന്നത്? വരവ് കുറയുന്നു, ചെലവ് കൂടുന്നു. കമ്പനി നടക്കണമെങ്കിൽ എന്താണ് പ്രധാനമായിട്ട് രണ്ടാണ്, ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറയുന്നത് റാ മെറ്റീരിയൽസ്, മറ്റൊന്ന് വർക്കേഴ്സ്. അപ്പൊ ഞാൻ ഈ ഒരു ചെറിയ കമ്പനി നടത്തിയിട്ടുണ്ട്, അതുകൊണ്ട് ആ പരിചയം വെച്ചാൽ ഞാൻ പറയുന്നു, ചെറിയൊരു ബിസിനസ്. അപ്പൊ ഈ രണ്ട് ചെലവും ഓവർഹെഡ് എക്സ്പെൻസും അല്ലാതെ സ്റ്റാഫ് ക്ലീനിങ് മറ്റിങ്ങനെ അവരവരെ നേരിട്ട് പ്രൊഡക്ഷനിൽ ഇടപെടുന്നില്ല. ഇതെല്ലാം കൂടെ എന്ത് ചെയ്യണം, നമ്മുടെ ഈ ഡയറക്റ്റ് രണ്ട് റാ മെറ്റീരിയൽസ് പിന്നെ വർക്കേഴ്സ് ഇതിന്റെ ചെലവും ബാക്കി ഓരോരുടെ എക്സ്പീരിയൻസ് എന്ന് പറയുന്ന ബാക്കി മാനേജ്മെന്റിന്റെ ഭാഗമായി വരുന്ന എല്ലാ കാര്യങ്ങളും അഡ്വർടൈസ്മെന്റ് ഉൾപ്പെടെ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് പ്രൊഡക്ഷൻ കോസ്റ്റ് കണക്കാക്കിയിട്ട് പ്രോഫിറ്റ് കൂടെ കണക്കാക്കിയതിനു ശേഷമാണ് നമ്മുടെ പ്രൊഡക്റ്റിന് നമ്മളൊരു മൂല്യം നിർണയിക്കുന്നത്. ഇതിന് ഇന്ന സാധനത്തിന് ഇത്ര രൂപയാണ് വിലയെന്ന് നമ്മൾ നിർണയിക്കുന്നത് ഇത്രയും വെച്ചിട്ടാണ്. അത് ഇന്നത്തെ സോഫ്റ്റ്വെയർ വെച്ച് വളരെ ഈസി ആയിട്ട് കണക്കാക്കാം. ഈ ടാലി പോലെയുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് അത് കണക്കാക്കാം. അപ്പോ നമുക്ക് പ്രോഫിറ്റുകളായിരിക്കും നമ്മൾ നടത്തിക്കൊണ്ടുപോകുന്നത്. എത്ര പ്രോഫിറ്റ് ഉണ്ടോ എന്ന് നമുക്ക് കണക്കാക്കാൻ പറ്റും. ഇനി അത് നമുക്ക് പക്ഷെ എന്താണ് മാർക്കറ്റിൽ നമുക്ക് ഒരു പരിധിക്കപ്പുറം നമുക്ക് വില കൂട്ടാൻ പറ്റില്ല നമ്മുടെ പ്രൊഡക്റ്റിന്. കോമ്പറ്റീഷൻ ഉണ്ട്, വേറെ ആൾക്കാരും ഉണ്ട്. അപ്പൊ നോക്കുമ്പോൾ എന്താണ് നമ്മുടെ പ്രൊഡക്ഷൻ കോസ്റ്റ് കൂടുന്നു. അപ്പൊ നമുക്ക് ചെയ്യാന്നുള്ള എന്താണ് ഒരേ ഒരു വഴിയുള്ളൂ, ഓവർഹെഡ് എക്സ്പെൻസ് കുറയ്ക്കുക. ക്ലീനിങ്ങിന് 4 പേര് വെച്ചിട്ടുണ്ടെങ്കിൽ അത് 2 പേരാക്കുക. ഓരോരോ ഭാഗങ്ങളിൽ എവിടെയൊക്കെയാണോ മാനേജ്മെന്റ് അക്കൌണ്ടിങ്ങിന് എത്ര പേരുണ്ട് ഒരാൾ, ഒന്നുകിൽ ആള് കുറയ്ക്കുക അല്ലെങ്കിൽ ശമ്പളം കുറയ്ക്കുക. അങ്ങനെ ചെയ്തിട്ടാണ് ഞാൻ കുറച്ചു കാലം ഒരു സ്ഥാപനം നടത്തി നല്ല പ്രോഫിറ്റിൽ ഒരുപാട് കാശുണ്ടാക്കി കേട്ടോ, എനിക്കല്ലെന്നേ ഉള്ളൂ. അപ്പോ അവിടെ നമ്മുടെ കാൽക്കുലേഷനാണ്. ഈ ബിസിനസ്സൊക്കെ പൊളിഞ്ഞു പോകുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ കാൽക്കുലേഷൻ പലയിടത്തും തെറ്റിപ്പോകുന്നോണ്ടാണ്. യാദൃശ്യമായും പലതും സംഭവിക്കാം. എന്നാലും നമ്മുടെ ഒരു പ്രൊഡക്റ്റിന് നമ്മൾ കൊടുക്കുന്ന ആ മൂല്യം എന്ന് പറയുന്നത് നമ്മുടെ പ്രോഫിറ്റ് കൂടെ അധികം ഉണ്ടായിരിക്കും. ഇല്ലെങ്കിൽ നമ്മുടെ ഒരേ ഒരു വഴിയുള്ളൂ, കാരണം മറ്റിടത്തൊന്നും കുറയ്ക്കാൻ പറ്റില്ല. റാ മെറ്റീരിയൽസ് നമ്മുടെ കൺട്രോളിലല്ല, പിന്നെ ഡയറക്റ്റ് ഈ പ്രൊഡക്ടിവിറ്റിയിൽ ഇടപെടുന്ന സ്റ്റാഫിന് ശമ്പളം കൊടുത്തേ പറ്റൂ. അവര് വർക്ക് ചെയ്തില്ലെങ്കിൽ ഈ പ്രൊഡക്റ്റ് പുറത്തു വരത്തില്ല. മറിച്ച് എല്ലാം നമ്മൾ ചെയ്യുന്ന എന്താണ്, ഓരോ എക്സ്പെൻസ് കുറയ്ക്കും. അപ്പോ സ്കൂൾ ഇപ്പോൾ ലാഭമായിട്ട് നടത്തണമെങ്കിൽ നമുക്കൊരു വഴിയേ ഉള്ളൂ, എന്താണ്, ഇൻകം ഫിക്സഡ് ആണ്. നമ്മുടെ കുട്ടികൾക്ക് ഫീസ് കൂട്ടാൻ പറ്റില്ല, അപ്പൊ പിന്നെ ഓരോ എക്സ്പെൻസ് കുറയ്ക്കുക. ഡയറക്റ്റ് നമുക്ക് ഇൻകം ഉണ്ടാക്കി തരുന്ന ആരാണ്, ടീച്ചേഴ്സാണ്. അവർക്ക് കൊടുക്കേണ്ട ശമ്പളം കൊടുത്തേ പറ്റില്ലെങ്കിൽ സർക്കാരിന്റെ റെഗുലേഷൻ ഒക്കെ ഉണ്ട്. പിന്നെ എന്താണ്, ബാക്കി ആവശ്യമില്ലാത്ത സ്റ്റാഫ് ആവശ്യമില്ലാത്ത ചെലവുകളെല്ലാം ഓരോന്നും നോക്കി നോക്കി നോക്കി കുറച്ചുകൊണ്ട് വരും. അപ്പോഴേ നമ്മുടെ ബഡ്ജറ്റ് ബാലൻസ് ചെയ്യാൻ പറ്റും. എല്ലായിടത്തും ഇങ്ങനെ തന്നെയാണ്. നമ്മുടെ ഈ ബോഡി ബ്രെയിൻ ബഡ്ജറ്റിലും പറയുന്നത് എന്താണ്, മെന്റൽ ഓവർഹെഡ് വരാൻ പാടില്ല. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ഇമോഷൻസിനെ കുറിച്ച് പഠിക്കുന്നത്. നമുക്ക് മെന്റൽ ഓവർഹെഡ് അത് വരാൻ പാടില്ല. ഇവിടെ ഒരുപാട് പണികളൊക്കെ നടക്കുന്നുണ്ടല്ലോ, ഈ പണമൊക്കെ ചെലവഴിക്കുന്നതിനുള്ള ഇൻകം ഉണ്ടാ, നിങ്ങൾക്ക് വരുമാനമുണ്ടാ? വരുമാനമുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ചെലവാക്കാം. അത് തന്നെ, എങ്ങനെയാണ്, വരുമാനമുണ്ടെങ്കിൽ നോക്കാം, പൈസ ധൈര്യമായിട്ട് ചെലവാക്കാം. ഇനി ചെലവ് കൂടിപ്പോവേണ്, വരുമാനം കുറയണമെങ്കിൽ പിന്നെ ഒരേ ഒരു വഴിയുള്ളൂ, ഓവർഹെഡ് എക്സ്പെൻസുകൾ കുറയ്ക്കുക. മറ്റ് അധിക ചെലവുകൾ എന്ന് വെച്ചാൽ ഈ സ്വാമിമാരെല്ലാം ഓരോ വണ്ടി ഉപയോഗിക്കുന്നില്ല, അതെല്ലാം വിറ്റ് കാശുമായിരിക്കുക. എല്ലാരും ബസ്സിലും ട്രെയിനിലും യാത്ര ചെയ്യണം, കാരണം ഇതുകൊണ്ട് ഒരു ഇൻകം ഒന്നും ഉണ്ടാകുന്നില്ല. ഇവരുടെ സുഖ സൗകര്യത്തിന് വേണ്ടിയിട്ട്, ഇവരുടെ രാജകീയമായ യാത്രയ്ക്ക് വേണ്ടിയിട്ട് വണ്ടി ഉപയോഗിക്കുകയാണ്, അതെല്ലാം പിടിച്ചെടുത്ത് വയ്ക്കണം. അതാ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ എന്ത് ചെയ്യണം, ഇവര് തന്നെ പൈസ ഉണ്ടാക്കണം. എനിക്കറിയത്തില്ല, അത് വിശ്വനാഥൻ സ്വാമി പറയുന്നു. എല്ലാത്തിന്റെയും ബില്ല് ഇവിടെ കൊണ്ടുവന്ന് പാസ്സാക്കുകയാണ്, എങ്കിൽ കുഴപ്പമില്ല, ആ പൈസ ഇവിടെ ഉണ്ടാക്കി കൊടുക്കുകയും ഇല്ലെങ്കിൽ അത് കുഴപ്പത്തിലേക്ക് പോയി. കാരണം എന്താണ്, ഇപ്പോ വണ്ടി എടുക്കുന്നു, വണ്ടി എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എങ്ങനെയായിരിക്കും, ലോണിലായിരിക്കും എടുക്കുന്നതാണോ? ഡയറക്റ്റ് പൈസ കൊടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം, നമ്മുടെ മറ്റാവശ്യങ്ങൾക്ക് ചെലവഴിക്കേണ്ട പൈസ വകമാറ്റി ചെലവഴിക്കുകയാണ്. വണ്ടിക്ക് വേണ്ടി ചെലവഴിക്കുക എന്ന് പറഞ്ഞാൽ മറ്റിവിടുത്തെ മെയിൻ്റനൻസിന് ചെലവാക്കേണ്ട പൈസ എടുത്ത് വണ്ടിക്ക് ചെലവാക്കിയിട്ട് അതിന് വീണ്ടും ചെലവുണ്ടാക്കിയാണ്. എന്തുകൊണ്ട്? അതിന് പെട്രോള് മെയിൻ്റനൻസ് വീണ്ടും വീണ്ടും അതിന് ചെലവ് കൂടി വരും. വണ്ടി ഒരിക്കലും ഇൻകം ജനറേറ്റ് ചെയ്യുന്നതല്ല. അപ്പോ മെയിൻ്റനൻസിനുള്ള പൈസ എടുക്കാൻ ചെയ്യും. ഡെറ്റ് എന്ന് പറയാനും പറ്റില്ല, അത് അത് അനാവശ്യമായ ചെലവാണ്. മനസ്സിലായോ? നമ്മളിപ്പോ 15 ലക്ഷം ഒരു വണ്ടിക്ക് ചെലവാക്കി കഴിഞ്ഞാൽ ഓരോ മാസവും അതിന് വേണ്ടിയിട്ട് 10,000-10,000 രൂപ ചെലവാക്കിക്കൊണ്ടേയിരിക്കേണ്ടി വരും. അപ്പൊ അത് എന്താണ്, അനാവശ്യമായ ഒരു ചെലവ്. അങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കണമെങ്കിൽ കുഴപ്പമില്ല. അപ്പൊ അതെന്താണ്, അത് ഓരോ ഡിസ്പെൻസ് ആണ്. അത് ഒഴിവാക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, അതിനുള്ള ഇൻകം വേറെ കണ്ടെത്തേണ്ടി വരും. സ്കൂൾ കുട്ടികൾ കൂടുതൽ അധികം വരുമ്പോഴത്തേക്ക് പോസ്റ്റ് നമുക്ക് കിട്ടും. അത് തന്നെ, എങ്ങനെയായാലും അതിനൊരു എക്കോണമി ഉണ്ടായിരിക്കും. അപ്പോ അതിന് നമ്മൾക്ക് എന്ത് ചെയ്യേണ്ടി വരും, കൂടുതൽ വേറെ വരുമാനം കണ്ടെത്തേണ്ടി വരും. അങ്ങനെ വരുമാനം കണ്ടെത്തി വരുമ്പോ അവസാനം ഈ ബഡ്ജറ്റ് ബാലൻസ് ചെയ്യുന്നുണ്ടോന്ന് നോക്കണം. എങ്ങനെ, മൊത്തം സ്കൂൾ നടത്തുമ്പോ നമ്മള് ശരിയാണ് കൂടുതൽ കുട്ടികളെ കൊണ്ടുവരുന്നു, അപ്പൊ നമുക്ക് കൂടുതൽ പോസ്റ്റ് കിട്ടുന്നു, നമ്മുടെ എക്സ്പെൻസും നമ്മുടെ ഈ വരുമാനവും തമ്മിൽ ബാലൻസ് ചെയ്യുന്നുണ്ടോന്ന് കൂടെ നോക്കണം. അപ്പോ നമ്മള് ഒരു പോസ്റ്റ് കിട്ടി, 10-30 ലക്ഷം രൂപ കിട്ടി, നമ്മുടെ വരുമാനം ഇത്രയാണ്, വണ്ടിക്കും മറ്റുള്ള എക്സ്പെൻസ് ഇത്രയാണ്, അപ്പോ ഇത് ബാലൻസ് ചെയ്യൂ. അത് തന്നെ അല്ല ഞാൻ ചോദിക്കണേ, ഞാൻ ഏകദേശം പറഞ്ഞോ. ബാലൻസ് ചെയ്യുമെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ബഡ്ജറ്റ് ബാലൻസ് ചെയ്യും. കമ്മി ബഡ്ജറ്റ് വരാൻ പാടില്ല, പണം എവിടെ നിന്ന് കണ്ടെത്തും? കമ്മി ബഡ്ജറ്റ് സർക്കാർ എന്താ ചെയ്യുന്നത്? ഈ പാലൊക്കെ ഉണ്ടാകുന്നു, ലക്ഷക്കണക്കിന് രൂപ കടമെടുത്തിട്ടാ ചെയ്യുന്നു. പിന്നെ അവരെന്ത് ചെയ്യുന്നു? ഇതിൽ നിന്ന് തന്നെ ഇൻകം ജനറേറ്റ് ചെയ്യുന്നു. എന്താണ് ടോൾ പ്ലാസ, അതിൽ നിന്ന് പിരിവെടുത്ത് എന്ത് ചെയ്യുന്നു? ഇതിന്റെ മുതലും പരിചയമൊക്കെ അവർ ഈടാക്കുന്നു. അപ്പൊ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം കടമെടുത്ത് പൈസ മുടക്കിയാലും എയർപോർട്ട് ഉണ്ടാക്കുന്നു, ഒരു നഷ്ടമില്ല. അതിൽ നിന്നുണ്ടാകുന്ന എത്രയോ വലിയ തുകയാണ് വരുമാനം ഉണ്ടാകുന്നത്. അപ്പൊ മോഡി ചെയ്യുന്ന പ്രവർത്തിക്കൊന്നും നഷ്ടം വരത്തില്ല, എല്ലാം ഇൻകം ഉണ്ടായിക്കൊണ്ടേയിരിക്കും. കുറച്ച് താമസം കൊണ്ടാണെങ്കിലും പൈസ എല്ലാം തിരിച്ചു പിടിക്കും. ടോൾ പ്ലാസ തന്നെ എത്ര കോടിയാ പിടിക്കുന്നത്, ലാഭത്തിനും കൂടുതൽ പോവുകയാണ് അവര് ഇൻകം. അപ്പൊ ആദ്യം കടമെടുത്ത് മുടക്കുന്നു, പക്ഷെ ബഡ്ജറ്റ് ബാലൻസ് ചെയ്യും ക്രമേണ. അതുപോലെ നമ്മുടെ ഈ ബോഡി ബഡ്ജറ്റ്, എനർജി ബഡ്ജറ്റ് എന്ന് പറയുന്നു, ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉള്ള ബ്രെയിനിന്റെ ശ്രമം, ആ ശ്രമത്തിന്റെ ഭാഗമായിട്ട് വരുന്ന ബ്രെയിനിന്റെ പ്രെഡിക്ഷൻസ്, അതിനാണ് പറയുന്നത് വികാരങ്ങൾ എന്ന് പറയുന്നത്, ഇമോഷൻസ് എന്ന് പറയുന്നത്. ബ്രെയിൻ പ്രെഡിക്ഷൻസ് ആണ്. എങ്ങനെയാണ് അവിടെ എനർജിയെ ബാലൻസ് ചെയ്യുന്നതെന്നുള്ള നമ്മൾ വിശദമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ്. പക്ഷെ ഇത് അടിസ്ഥാനപരമായി എന്താണ് ഈ ഇതിനെ മനസ്സിലാക്കി എന്താണ് ബോഡിയുടെ ഹോമിയോസ്റ്റാസിസ്, അത് നിലനിർത്തുന്നതിന് വേണ്ടി എന്ത് ചെയ്യണം, ഇവിടെ ഒരു എനർജി ബഡ്ജറ്റ് ഇന്റെ പണിയിലാണ് എപ്പോഴും നമ്മുടെ ബ്രെയിൻ. അതിനു വേണ്ടിയിട്ട് ബ്രെയിൻ എപ്പോഴും എന്ത് ചെയ്യുന്നു, പ്രെഡിക്ഷൻസ് നടത്തിക്കൊണ്ടിരിക്കുന്നു. ആ പ്രഡിക്ഷൻസ് ആണ് നമ്മുടെ ഇമോഷൻസ് എന്ന് പറയും. അതുപോലെ പ്രധാനമായിട്ട് ദേഷ്യം, സങ്കടം, വിഷാദം, സന്തോഷം, ഇതാണ് പ്രധാനമായ ഇമോഷൻസ്. അപ്പോ ഈ നമ്മുടെ ഈ ബോഡി ഇങ്ങനെ ഒരു നല്ല കണ്ടീഷനിൽ ഇരിക്കണമെങ്കിൽ ഈ ഇമോഷൻസ് നമുക്ക് ആവശ്യമാണ്. അല്ല, പണ്ടകാലത്ത് പറഞ്ഞ പോലെ ഇതൊക്കെ ആവശ്യമില്ലാത്ത കാര്യങ്ങളല്ല. പക്ഷേ നമ്മൾക്ക് ഇതിനെക്കുറിച്ചൊരു അവയർനെസ് ഉണ്ടാകേണ്ടതിന് വേണ്ടിയിട്ട് നമുക്ക് മെന്റൽ ഓവർ ഹെഡ് വരാൻ പാടില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ താളം തെറ്റും. അപ്പൊ എനർജിയുടെ ഇൻകം എങ്ങനെയാണ്? അതാണ് ആദ്യം ഞാൻ പറഞ്ഞത്, ഭക്ഷണത്തിലൂടെ, വെള്ളത്തിലൂടെ, ഓക്സിജനിലൂടെ ഒക്കെ ഇൻകം. എക്സ്പെൻസ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? പലതരത്തിലുള്ള എക്സ്പെൻസ് ഉണ്ട്. ഇതൊരു ബാങ്ക് അക്കൗണ്ട് പോലെയാണ്. അവിടെ സേവിങ്സ് ഉണ്ട്, എക്സ്പെൻസ് ഉണ്ട്, രണ്ടുമില്ലാത്ത അവസ്ഥയുണ്ട്. ബാലൻസ് ചെയ്യുന്ന അവസ്ഥ എന്ന് തന്നെ പറയാം. അതുപോലെ തന്നെ എനർജിയുടെ നമ്മുടെ ബ്രെയിൻ എനർജി ഉണ്ടാക്കുന്നുണ്ട്. അത് പ്രത്യേകം അറിയേണ്ട കാര്യമാണ്. എനർജി ഉണ്ടാക്കുന്ന നമ്മുടെ കോശങ്ങളിലാണ്, ബ്രെയിനിലല്ല. ബ്രെയിൻ എന്ന് പറയുന്നതിനെ മാനേജ് ചെയ്യുന്ന ഒരു സാധനം മാത്രമാണ്. അതിന് വേണ്ടിയിട്ട് അത് ഇമോഷൻസ് അതിന്റെ ഒരു ഭാഗമാണ്, ആ മാനേജ് ചെയ്യുന്നതിന്റെ. പിന്നെ ഈ ശരീരത്തിലെ എനർജിയെ പ്രിസർവ് ചെയ്യുന്നതിന് ബ്രെയിൻ ശ്രമിക്കും. ആവശ്യത്തിന് സംഭരിച്ചു വെക്കുന്നു, അതിന് ബ്രെയിൻ ശ്രമിച്ചുകൊണ്ടിരിക്കും എപ്പോഴും. ഡ്രെയിൻ, DRI, ഡ്രെയിൻ എന്ന് വെച്ചാൽ ചോർന്നു പോകും. ആവശ്യമില്ലാതെ ചോർത്തിക്കളയാതിരിക്കാൻ വേണ്ടി ബ്രെയിൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. അതിനൊക്കെ ബ്രെയിൻ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കും. അതിന്റെയൊക്കെ ഭാഗമായിട്ടാണ് നമ്മുടെ ഈ ഇമോഷൻസ്. ഇപ്പൊ ബ്രെയിൻ 60 മുതൽ 80% വരെ ഊർജത്തെ ചെലവഴിക്കുന്നത് ഈ ഇമോഷൻസിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പൊ വികാരങ്ങളെന്ന് പറയുന്നത് തീരെ മോശം കാര്യമല്ല. പണ്ട് പറഞ്ഞിരുന്നത് പോലെ, പണ്ട് പറഞ്ഞിരുന്നത് എന്താണോ, ദിരിയാദ്വൈ ഭയം ഭവതി, അതുകൊണ്ട് ഭയം പാടില്ല എന്ന് പറയുന്നത് എന്താണ്? ഭയം എന്ന് പറയുന്നത് നമ്മുടെ നിലനിൽപ്പിന് ആവശ്യമാണ്, കൂടെ നിന്നേ ഉള്ളൂ. അതായത് സ്വാമി പറയുന്നത് സ്പിരിച്വാലിറ്റി, ആത്മീയതയുമായിട്ട് എന്താണ് ഇതിനെ കണക്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നു. അപ്പൊ സ്വാമി പറയുന്ന സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് സ്പിരിച്വൽ ഇല്യൂഷനാണ്, അത് സ്പിരിച്വാലിറ്റി അല്ല. ഞാൻ പറയുന്നതാണ് സ്പിരിച്വാലിറ്റി. ഞാനിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ശരിയുള്ള സ്പിരിച്വാലിറ്റി. മറ്റേ പറയുന്ന എന്താണ്? സ്പിരിച്വൽ ഇല്യൂഷൻ. രണ്ടുമുണ്ടെങ്കിലേ ഭയം വരുവുള്ളൂ, ഒന്നേ ഉള്ളു. അതുകൊണ്ട് അവിടെ രണ്ടാമതൊരു വസ്തുവില്ല ഭയക്കാൻ. അത് തന്നെ, അതൊക്കെ സ്പിരിച്വൽ ഇല്യൂഷൻ. നിലനിൽക്കുവേണ്ടേ, മനസ്സിലായ? നമ്മള് ഇവിടെ എന്ന് പറഞ്ഞ നമ്മളിതൊക്കെ പറയും. എന്താണ് രണ്ടാമതൊരാ ഒന്നുണ്ടെങ്കിലേ ഭയം ഉണ്ടാവും, നമുക്ക് ഭയം പാടില്ല എന്ന് പറയും. എന്നിട്ട് നമ്മളെപ്പോഴും ഭയം കൊണ്ടുവരിക്കും. ഇതാണ് എന്താണ് ഇതിന് യാഥാർത്ഥ്യമായിട്ടൊരു ബന്ധമില്ല നമ്മളീ പറയുന്നതിന്. അത് ഇല്യൂഷനാണ്, സ്പിരിച്വൽ ഇല്യൂഷൻ. കാരണം എന്തുകൊണ്ട് നമ്മള് നാട്ടുകാരടുത്തൊക്കെ പറയും എന്താണ് പിന്നെ ഭയം, അത് രണ്ടാമതുള്ളതുകൊണ്ടാണ് അത് നമ്മള് അത് ഭയക്കം പാടില്ല എന്നൊക്കെ പറയും. കൊറോണ വന്നപ്പോ നമ്മളാണ് ഏറ്റവും കൂടുതൽ പേടിച്ചത്. ഒരു തലവേദന വന്ന അവിടെ തന്നെ സ്വാമിക്ക് ഭയമാണ്, അതിന് ട്യൂമർ ആണോ എന്തെങ്കിലും ആണോ ആണോ അല്ലയോ. അപ്പൊ ഭയം രണ്ടാമത് ഒന്നില്ല, ഞാനാണ് ബ്രഹ്മം എല്ലാം ബ്രഹ്മമാണ്, എനിക്ക് ഭയമില്ല എന്ന് ആൾക്കാരടുത്ത് വെറുതെ വാചമടിക്കുകയും എപ്പോഴും സ്വയം ഭയന്നുകൊണ്ട് ജീവിക്കുകയും ചെയ്യുന്നവരാണ് ആര്? ഈ പറയുന്ന സ്പിരിച്വൽസ് പറയുന്നു. അപ്പൊ അതുകൊണ്ട് ഇത് ഇതൊരു സ്പിരിച്വൽ ഇല്യൂഷനാണ് ഈ പറയുന്ന മുഴുവൻ. അതല്ല സ്പിരിച്വാലിറ്റി, ഈ പറയുന്നതാണ് സ്പിരിച്വാലിറ്റി. ഇതിലെ എന്തെങ്കിലും സ്പിരിച്വാലിറ്റി ഉണ്ടെങ്കിൽ ഇതിലേ ഉള്ളൂ. എന്താണ്? സെൽഫ് അവെയർ ആയിരിക്കും ഈ കാര്യങ്ങളെ സംബന്ധിച്ച്. നമ്മൾ നമ്മുടെ പ്രസംഗവും നമ്മുടെ ആന്തരികമായ നമ്മുടെ അനുഭവങ്ങളായിട്ട് ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങളാണ് പറയുന്നത്. വെറുതെ പാരമ്പര്യമായിട്ട് ഇങ്ങനെ പഠിച്ചിട്ട് പറയുന്നു എന്നുള്ളത് കഴിഞ്ഞാൽ അതിന് നമ്മുടെ ജീവിതമായിട്ട് അതിന് ബന്ധം വരത്തില്ല. ഉണ്ടോ? അതുപോലെ തന്നെ ഈ സൈക്കോളജിയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഒരാൾക്ക് ഭയങ്കര വരണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് പെയിൻ ഉണ്ടായിരിക്കും എന്ന് പറയാം. പെയിൻ അതൊരു അൺകോൺഷ്യസ് എന്ന് പറഞ്ഞിട്ടാണ് വിളിക്കുന്നത്. അൺകോൺഷ്യസ് അൺകോൺഷ്യസ് പെയിൻ ബിക്കം ഭയങ്കര. നമുക്ക് ഇതൊക്കെ ഈ വിവരമില്ലാത്ത സ്വാമിമാരടുത്തു നിന്ന് പഠിക്കുന്നതിന്റെ കുഴപ്പങ്ങളാണ്. ആദ്യം ഈ അൺകോൺഷ്യസ് എന്ന് പറയുന്നൊക്കെ പഴയ കാലത്ത് പറഞ്ഞിരുന്ന, ഇന്ന് അങ്ങനെയൊന്നും ഇല്ല സൈക്കോളജിയിൽ. അൺകോൺഷ്യസ്, സബ്കോൺഷ്യസ്, ആ അതൊന്നും ഇല്ല ഇന്ന്. അതിന്റെ കാലം പോയി. ഇന്ന് അതൊക്കെ ഇതൊക്കെ ഇന്ന് ഇതൊക്കെ നമ്മുടെ ബ്രെയിൻ കെമിസ്ട്രിയുമായിട്ടും ഒക്കെ ബന്ധപ്പെടുത്തിയാണ് ഇന്ന് പറയുന്നത്. ന്യൂറോ സയൻസുമായിട്ട് ബന്ധപ്പെടുത്തുമ്പോ എന്താണ് ഈ പണ്ട് പറഞ്ഞ അൺകോൺഷ്യസ്, സബ് കോൺഷ്യസ്, ഈഗോ, മറ്റത് മറിച്ചതൊന്നും ഇല്ല. അതൊക്കെ പഴയ കാലത്തെ ഫ്രോയിഡിന്റെ യുങ്ങിന്റെ ഒക്കെ തിയറികളാണ്. അത് ഇന്നാരും അംഗീകരിക്കുന്നില്ല. അതൊക്കെ പോയി, അതിന്റെയൊക്കെ പുതിയ ഇന്റർപ്രിട്ടേഷനാണ്. അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ പാടെ പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ വേസ്റ്റ് ബിന്നിലേക്ക് കൊണ്ട് കളയണം, റീസൈക്കിൾ ചെയ്യണം. അതൊക്കെ റീസൈക്കിൾ എന്ന് പറഞ്ഞാൽ മനസ്സിലാകും. ആ അത് അത് റീസൈക്കിൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇനി അതൊന്നും കൊണ്ട് കിടക്കരുത്. പിന്നെ ഈ വിവരമില്ലാത്ത ജനങ്ങളോട് പറയുമ്പോൾ വേണമെങ്കിൽ പറഞ്ഞോ, കുഴപ്പമില്ല. നമുക്കിന്ന് അതിന്റെ ഒന്നും ഇന്ന് അങ്ങനെയല്ല. ഇന്ന് അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ആദ്യം ഒരു കാര്യം മനസ്സിലാക്കുക എന്ന് പറഞ്ഞ എന്താണ്, നമ്മുടെ ഇമോഷൻസ് എന്ന് പറയുന്നത് പൂർണമായും ഒഴിവാക്കേണ്ട കാര്യങ്ങളല്ല. നമുക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല. അത് നമ്മുടെ ബ്രെയിനിന്റെ ഫങ്ഷനാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. ഒരു കാരണം, അതായത് ഒരു ഉദാഹരണം പറഞ്ഞു തീർത്താം. നമ്മൾ ഇരുട്ടത്തിങ്ങനെ നടന്നു പോകും, അപ്പോ ഒരു ശബ്ദം കേൾക്കും. നമ്മൾ മുമ്പ് ആ വഴിക്ക് പോയപ്പോ ഒരു പാമ്പിനെ പകൽ കണ്ടിട്ടുമുണ്ട്. അപ്പോ നമ്മുടെ മെമ്മറി നമ്മുടെ ബ്രെയിനിൽ സ്റ്റോർ ചെയ്തിരിക്കുകയാണ്. ആ മെമ്മറി അവിടെ ഉണ്ട്. ബ്രെയിൻ പെട്ടെന്ന് ആക്റ്റീവാകും. ബ്രെയിൻ ആക്റ്റീവായിട്ട് എന്താ ബ്രെയിൻ ചെയ്യുന്നത്? ഒരു പ്രഡിക്ഷൻ ബ്രെയിൻ നടത്തുകയാണ്. ആ ബ്രെയിനിന്റെ പ്രഡിക്ഷനാണ് നമ്മൾ ഭയം എന്ന് പറയുന്നത്. കാരണം പഴയ ഓർമ്മയുണ്ട്. ഓർമ്മ വെച്ചുകൊണ്ട് ബ്രെയിൻ പ്രവർത്തിക്കുമ്പോൾ ആ ഇരുട്ടത്ത് നമ്മുടെ ഉള്ളിൽ ഒരു ഭയം എന്ന് പറയുന്ന ഒരു വികാരം ഉണ്ടാകും. നമുക്ക് മുമ്പ് അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളതുകൊണ്ട് അല്ല, നമുക്ക് അങ്ങനെ മുമ്പ് ഒരു അനുഭവമൊന്നും ഉണ്ടായിട്ടില്ല. നമുക്ക് അവിടെ പാമ്പിനെ കണ്ടിട്ടില്ല. നമ്മൾക്ക് നമ്മുടെ ബ്രെയിനിന് ഒരു മുൻ പരിചയം ഉണ്ടായിട്ടില്ലെങ്കിൽ നമുക്ക് ഭയം ഉണ്ടാകത്തുമില്ല. അങ്ങനെയല്ല, നമുക്ക് മുമ്പ് അവിടെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്, പാമ്പിനെ കണ്ടിട്ടുണ്ട്, നമ്മൾ ഭയന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ബ്രെയിനിൽ ഭയമെന്ന് പറയുന്നൊന്നും ഉണ്ടാകും. അത് ബ്രെയിനിന്റെ പ്രഡിക്ഷനാണ്. ആ പ്രഡിക്ഷൻ ബ്രെയിൻ എന്തിനാ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ നമ്മുടെ എനർജി അതിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എനർജിയെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബ്രെയിൻ അങ്ങനെ ഒരു പ്രഡിക്ഷൻ ഉണ്ടാകുന്നത്. നമുക്കത് ഒഴിവാക്കാൻ പറ്റത്തില്ല. ചിലപ്പോൾ അത് തെറ്റായിരിക്കും. അവിടെ പാമ്പൊന്നും കാണത്തില്ല. നമ്മളവിടെ നാലുപാടും നോക്കുന്നു, വഴിയിൽ പാമ്പൊന്നുമില്ല. ഉടൻ തന്നെ ബ്രെയിൻ തന്നെ അതിനെ കറക്റ്റ് ചെയ്യണം ആ പ്രഡിക്ഷൻ. സാരമില്ല, ഉടൻ ഭയം എന്താണ്, അത് കാര്യമൊന്നുമില്ല, പാമ്പൊന്നുമില്ല. ഉടനെ നമ്മൾ തന്നെ എന്ത് ചെയ്യുന്നു, സമാധാനത്തിലേക്ക് വരുന്നു, നമ്മള് സമാധാനത്തിലേക്ക് വരുന്നു. ഇതും എന്താ ചെയ്യുന്നത്, അടുത്തൊരു ഇമോഷനിലേക്ക് വരുന്നു, അതും ബ്രെയിൻ തന്നെ ചെയ്യുന്നതാണ്. അപ്പൊ ബ്രെയിൻ പ്രഡിക്റ്റ് ചെയ്യും, ചിലപ്പോൾ അത് എററായിരിക്കും, എററായി കഴിഞ്ഞാൽ ബ്രെയിൻ തന്നെ അത് കറക്റ്റ് ചെയ്യും. ഇതെല്ലാം കോൺഷ്യസായി നടക്കുന്നതല്ല, അറിഞ്ഞുകൊണ്ട് നടക്കുന്നതല്ല, ഓരോരോ സാഹചര്യങ്ങളനുസരിച്ച് ബ്രെയിൻ തന്നെ അത്തരം പ്രഡിക്ഷൻസ് നിരന്തരം ഓരോ സെക്കൻഡിലും നടത്തിക്കൊണ്ടിരിക്കുകയാണ്, ശരിയായതും തെറ്റായതും. തുടർന്ന് അതിനെ സംബന്ധിച്ചുള്ള എനർജിയുടെ ചിലടത്ത് എനർജി സേവ് ചെയ്യും, ചിലടത്ത് എനർജി സ്പെൻഡ് ചെയ്യും, ചിലടത്ത് എനർജി ബാലൻസ് ചെയ്യും, ഇതെല്ലാം ചെയ്യും. ഇതെല്ലാം ഇതിനെ തുടർന്ന് നമ്മുടെ നമ്മളെന്ന് പറയുന്ന ഈ ശരീരത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് അത് നമ്മൾ ഭയത്തെക്കുറിച്ച് നമ്മൾ അങ്ങനെ തിരിച്ചറിയുമ്പോൾ എന്താണ് എന്റെ ഉള്ളിൽ ഭയം ഉണ്ടാകുന്നത് ഇന്നതുകൊണ്ടാണെന്ന് തിരിച്ചറിയുമ്പോൾ അതിനെയാണ് നമ്മൾ സെൽഫ് അവെയർ ആകുന്നു എന്ന് പറയുന്നത്. ഇതിങ്ങനെ സംഭവിക്കുക, അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്താണ് ഒരുപാട് എന്താണ് ഭയന്ന് മരിച്ചു പോകുന്ന അവസ്ഥയിലേക്ക്, കാറ്റിന് സ്തംഭനം വരുന്ന അവസ്ഥയിലേക്ക് പോകാതിരിക്കാൻ പറ്റും. ഓവർഹെഡ് എക്സ്പെൻസ് ഉണ്ടാകാതിരിക്കാൻ എനർജി. പിന്നെ അവശ്യം ഭയം വരുന്നതിനെ നമ്മൾ ചെറുക്കാൻ ശ്രമിക്കത്തില്ല. സ്വാഭാവികമായിട്ട് ഭയം വരുന്നത് അത് നമ്മുടെ ഈ ബ്രെയിനിന്റെ മെക്കാനിസത്തിന്റെ, കാരണം ബ്രെയിനിനെ കുറിച്ച് പറയുന്നത് എന്താണ്, അതൊരു റിയാക്റ്റീവ് മെഷീൻ അല്ല, അതൊരു പ്രെഡിക്റ്റീവ് മെഷീൻ. സെൻസറി ഇൻപുട്സുകൾ എന്ന് പറയുന്നത് വെച്ചാൽ പുറമേ നിന്ന് വരുന്ന വിവരങ്ങൾ അത് ഉള്ളിലേക്ക് എടുത്തിട്ട് അതിനനുസരിച്ച് റിയാക്ട് ചെയ്യുകയല്ല എപ്പോഴും അതിന്റെ ജോലി, മറിച്ച് അത് പ്രെഡിക്റ്റ് ചെയ്യുകയാണ്, വരാൻ പോകുന്ന കാര്യം പ്രെഡിക്റ്റ് ചെയ്യുകയാണ്, ഒരു അപകടം സംഭവിക്കാൻ പോകുന്നു മുൻകൂട്ടി പ്രെഡിക്റ്റ് ചെയ്യുകയാണ്. അതാണ് അപകടം. നമ്മൾ പാമ്പിനെ കാണുന്നതിന് മുമ്പ്, പാമ്പ് നമ്മളെ കടിക്കുന്നതിന് മുമ്പ് നമ്മുടെ ഉള്ളിൽ ഭയം വന്നു, അതാണ് പ്രെഡിക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ മുൻകൂർ നമുക്കങ്ങനെ ഒരു മുന്നറിയിപ്പ് കിട്ടണ്ടേ, ഇത് അവിടെ ഇവിടെ ഒരു പാമ്പ് കിടപ്പുണ്ട്, അത് നമ്മൾ കടിക്കുന്നു. അപ്പൊ പാമ്പ് കടിക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യുന്നു, ബ്രെയിൻ പ്രെഡിക്റ്റ് ചെയ്യുന്നു, ആ പ്രെഡിക്ഷനാണ് ഭയം എന്ന് പറയുന്നത്. അപ്പൊ അത് നമ്മളെ സേവ് ചെയ്യണം. ചിലപ്പോ തെറ്റായിരിക്കും, തെറ്റായാലും ശരിയായാലും നമ്മളെ സേവ് ചെയ്യണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, അപ്പൊ നമ്മൾ അതിനെ കുറിച്ച് കൂടുതൽ ജാഗരൂകരായിരിക്കും, വിജിലന്റ് ആയിരിക്കും. ഇപ്പോ ഈ ഭയം എന്ന് പറയുന്ന വികാരത്തെ നമ്മൾ പൂർണമായും ഇല്ലാതാക്കണം, അത് പൂർണമായും ഇല്ലാതാക്കേണ്ട ഒരു കാര്യമാണ്, ഒന്നുമല്ല. ആ ഭയം നമ്മുടെ ഉള്ളിൽ ഇരുന്നത് കൊണ്ടാണ് മനുഷ്യൻ പരിണമിച്ച് ഇന്ന് മനുഷ്യനായി നിലനിൽക്കുന്നത്. ഭയം ഇല്ലാതിരുന്നെങ്കിൽ നമ്മൾക്ക് എന്ത് സംഭവിച്ചനെ, ഏതെങ്കിലും ഒരു എരപിടിയൻ മൃഗത്തിന്റെ വായിലായിപ്പോയത്. എന്നുവെച്ചാൽ മനുഷ്യ വംശമേ ഇല്ലാതിരുന്നതിനെ, എന്നുവെച്ചാൽ പണ്ട് നമ്മുടെ പൂർവികന്മാർ കാട്ടിൽ നടന്നു, ഇപ്പൊ ചെറിയ ശബ്ദങ്ങൾ കേൾക്കുകയും ബ്രെയിൻ പ്രെഡിക്റ്റ് ചെയ്യുന്നത് അവിടെ ഒരു അപകടം ഉണ്ടെന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ അവിടുന്ന് ഓടി രക്ഷപ്പെട്ടത് കൊണ്ടാണ് നമ്മുടെ പൂർവികന്മാർ നമ്മളിന്ന് ജീവിച്ചിരിക്കുന്നത്, അവരുടെ തലമുറകളായിട്ട്. എല്ലാം നമ്മൾ എന്നുവെച്ചാൽ നമ്മളെ പിടിച്ചു ചെന്നവരാണ് എരപിടിയന്മാര്, അവരിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടതെന്നുകൊണ്ടാണ് ബ്രെയിൻ ഈ പ്രെഡിക്റ്റീവ് പവർ ഉള്ളതുകൊണ്ടാണ്, ഇവിടെ തന്നെ ഒരു പ്രെഡിക്റ്റീവ് മെക്കാനിസം ഉള്ളതുകൊണ്ടാണ് നമ്മൾ രക്ഷപ്പെട്ടത്, അതുകൊണ്ടാണ് ആ തലമുറകളിൽ ഇന്ന് നമ്മൾ ജീവിച്ചിരിക്കുന്നത്. നമ്മുടെ ബ്രെയിനിൽ അങ്ങനെ ഭയത്തെ ഉണ്ടാക്കുന്നതിനുള്ള ഒരു മെക്കാനിസം ഉണ്ടായിരുന്നില്ലെങ്കിൽ അവരെല്ലാം ഏതെങ്കിലും ജീവികളുടെ ഇരകളായി പോയത്. അപ്പൊ ഭയം നല്ലതാണോ ചീത്തയാണോ, അതിജീവനത്തിന്റെ ഭാഗമാണ് ഭയം എന്ന് പറയുന്നത്, അത് ആവശ്യമാണ്. അതുകൊണ്ട് ഇന്നും അല്ലേ കൊറോണ വന്നപ്പോ നമ്മൾ എന്തുകൊണ്ടാ ഭയന്നത്, അതുകൊണ്ടാ നമ്മള് രക്ഷപ്പെട്ടത്, അതിജീവിച്ചതുകൊണ്ടാണ്. അതിന് ഭയക്കാതിരുന്നെങ്കിലോ ചത്തുപോയെന്ന്, കൊറോണ വന്നപ്പോ 60 ദിവസം ഞാൻ ഒരു കെട്ടിടത്തിൽ എന്റെ കെട്ടിടത്തിന്റെ അകത്ത് കഥ ഉടച്ചിരുന്നു, പുറത്തേ ഇറങ്ങില്ല 60 ദിവസം. അതുകൊണ്ട് എനിക്ക് കൊറോണ പിടിപെട്ടില്ല. എന്തുകൊണ്ട്? അത് സർക്കാർ പറയും ഭയപ്പെടണ്ട, കരുതല. ഭയമുണ്ട്, ഭയപ്പെടണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യം, പേടിച്ചിട്ടാ പറയുന്നത്. നീ പേടിക്കണ്ട, പേടിച്ചിട്ടാ പറയും. പക്ഷെ അത് കൂടാൻ പാടില്ല. എന്നുവെച്ചാൽ അത് എന്താവാൻ പാടില്ല, ആ മെന്റൽ ഓവർഹെഡ് സംഭവിക്കാൻ പാടില്ല. പേടിച്ചങ്ങ് ഹാർട്ട് അറ്റാക്ക് വരരുത്. അത്യാവശ്യത്തിന് പേടിയൊക്കെ വേണം. അതുകൊണ്ട് സാധാരണ പഴയ ആൾക്കാർ പറയുന്നത് ഒരു ഭയഭക്തി ബഹുമാനമൊക്കെ വേണം. തീരെ അതില്ലായിരുന്ന ശരിയാവത്തില്ല എന്ന് പറയാറില്ലേ. ഒരു പരിധിവരെ അതൊക്കെ ആവശ്യമാണ്. പൊതുവെ ആൾക്കാർ പറയാറുണ്ടല്ലോ, പഴയ ആൾക്കാരൊക്കെ ഒരു പേടിയൊക്കെ വേണം. തന്ത്രിയും തള്ളയൊക്കെ ഒരു പേടി വേണം, അല്ലാ പിള്ളേർ വളർന്നു ശരിയാവില്ലെന്നൊക്കെ പറയത്തില്ലേ. കുട്ടികൾക്ക്, ചെറിയ കുട്ടികൾക്ക് അത് ആവശ്യമല്ലേ, പേടി വേണ്ടേ? ഇല്ലെങ്കിൽ അവൻ തീ പോയി പിടിക്കത്തില്ലേ? എന്തുകൊണ്ടാണ് അവൻ തീ പിടിക്കുന്നില്ല? അവന് പേടിയുള്ളതുകൊണ്ടാണ്. പേടി വേണ്ടെന്ന് പറഞ്ഞ ഒരു കുട്ടിക്ക് ഭയമല്ലെന്ന് അറിയട്ടെ, അവൻ തീ ചാടി മരിക്കും. അപ്പൊ നമ്മൾ എന്തുകൊണ്ട് ഇതുവരെ തീ ചാടി മരിച്ചില്ല? പേടിയുള്ളതുകൊണ്ടാണ്. അപ്പോ ബേസിക് ആയിട്ട് അത് ആവശ്യമുള്ള ഒരു സാധനമാണ്, ആവശ്യമില്ലാത്തതല്ല എന്നുള്ളതാണ്. എന്നുവെച്ചാൽ ഇതെല്ലാം ഈ എനർജി മാനേജ് ചെയ്യുന്ന നമ്മുടെ ബ്രെയിനാണ് എന്നാണ് ഈ പറഞ്ഞു. മറ്റത് പിന്നെ പേടി വേണ്ടെന്നൊക്കെ പറയുന്ന ഇങ്ങനെ എടുക്കുക. എന്താണ് അമിതമായ പേടി? അത് ഒഴിവാക്കുക എന്നുള്ളതാണ്. ആവശ്യമുള്ള പേടി നമുക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല എന്നുള്ളത് രണ്ടും മനസ്സിലാക്കണം. അത് മനസ്സിലാക്കാതെ നമ്മൾ വെറുതെ എന്താണ് ഈ പേടി ഇല്ലാത്തൊരു മനുഷ്യനെ കാണാൻ പറ്റില്ല. എന്തുകൊണ്ട്? ഞാനിപ്പോ ഇങ്ങനെ ഇരിക്കുന്നു, എന്റെ കണ്ണിന്റെ നേരെ ഒരു ഈച്ച പറന്നു വരും, ഞാൻ എന്ത് ചെയ്യും? കണ്ണടയ്ക്കും. എന്നുവെച്ചാ പേടി സംഭവിച്ചു കഴിഞ്ഞു. അവിടെ എന്റെ ബ്രെയിനിൽ എന്ത് ചെയ്തു? ഒരു പ്രെഡിക്ഷൻ സംഭവിച്ചു കഴിഞ്ഞു. ഞാൻ കണ്ണടയ്ക്കുകയാണ്. അപ്പോ അത് അൺകോൺഷ്യസ് ആയിട്ടാണ്, കോൺഷ്യസ് ആയിട്ടല്ല. അല്ലേ, ബോധം ഇല്ലാതെയാണ് സംഭവിക്കുന്നത്, ബോധത്തോടെ ഒന്നല്ല. ബോധമില്ലാതെ സംഭവിക്കുന്നു. നമ്മൾ നടന്നു പോകുന്നു ചെരുപ്പില്ലാതെ, ഒരു കല്ല് ചവിട്ടി കാൽ പെട്ടെന്ന് വലിച്ചെടുക്കുന്നു. ബോധപൂർവമല്ല ചെയ്യുന്നത്. ഇവിടെയൊക്കെ എന്ത് വരുന്നു? ബ്രെയിനും നെർവസ് സിസ്റ്റം കൂടെ ചേർന്നു. നെർവസ് സിസ്റ്റം ഈ ബാക്ക് ബോണിലാണ്, ഇവിടെ ഈ ഭാഗത്ത്. ഈവൻ ബ്രെയിൻ നോട്ട് നോയിങ് ദാറ്റ് ഇറ്റ് റിയാക്ട്. അതിനെ പറയുന്നതാണ് സെൻട്രൽ നെർവസ് സിസ്റ്റം, CNS എന്ന് പറയുന്നത്. അത് നമ്മുടെ ഈ ബ്രെയിൻ സ്റ്റെം എന്ന് പറയും താഴെ. അവിടെ താഴോട്ട് വരുന്ന നമ്മുടെ സൂക്ഷ്മിനെ ഉണ്ടല്ലോ, അതും അതുമായിട്ടോട് ചെയ്യാം. അങ്ങനെ പല നെർവ് സിസ്റ്റംസ് നമ്മുടെ ശരീരത്തിലുണ്ട്, പലതുണ്ട്. ഇതെല്ലാം ബ്രെയിനുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് ഈ പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നത്. മനസ്സിലാകും. ഇതിനെ കുറിച്ചൊന്നും ഒരു ബോധമില്ലാതെയാണ് നിങ്ങളുടെ സ്പിരിച്വാലിറ്റി പറയുന്ന മുഴുവൻ. ഞങ്ങള് എത്ര വർഷം സ്വാമി പറയുന്നത് നിങ്ങളെ അപ്ഡേറ്റ് ചെയ്താ മതി, അത് വിട്ടുകളയണ്ട. അങ്ങനെ എപ്പോഴും ഞാൻ പറയുന്നു, വിട്ടുകളയണ്ട, അപ്ഡേറ്റ് ചെയ്തോണ്ടിരിക്കുക. വേറെ ഒരു കുഴപ്പമൊന്നും ഈ സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞിട്ട് അത് അഹങ്കാരപരമായിട്ട് അത് സമ്മതിക്കില്ല. അഹങ്കാരത്തിന് എന്താണ്, പണ്ടൊരു സ്ഥിരം മോഷണം നടത്തുന്ന വരത്തേനെ ഒരു പോലീസുകാരൻ പിടിച്ചിട്ട് ഇടിച്ച്, എന്നിട്ട് ഇടാ നിനക്ക് എന്താടാ, നിനക്ക് നന്നായി കൂടെ എന്ന് ചോദിച്ചു പറയുന്നു, സാറേ ഞാന് ജനിച്ച കള്ളനായിട്ട് ജീവിക്കുന്ന കള്ളനായിട്ട് ഇത് എന്താണ് കളയാൻ പറഞ്ഞ ഞാൻ ചത്തു പോകും സാറേ. അതുകൊണ്ട് അവരാണ് ഈ സ്വാഭിമാനെല്ലാം പറയുന്നത്. ഞങ്ങൾ ഇതുകൊണ്ടാണ് ജീവിച്ചത്, ഇത് കളയാൻ പറഞ്ഞ ഞങ്ങള് ചത്തു പോകും. എന്നാ പിന്നെ നിങ്ങൾ ഈ തൊഴിലായിട്ട് തന്നെ ജീവിച്ചോളുക. പണ്ട് കള്ളം പറഞ്ഞ പോലെ ഉള്ളൂ.